എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണു നീ വന്നു ഇനി ഭീതിയില്ല വാഴ്ത്തുന്നു നിന്റെ നാമം എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണു നീ വന്നു ഇനി ഭീതിയില്ല നാഥ വാഴ്ത്തുന്നു നിന്റെ നാമം എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി എന്നെ തന്നെ ഞാൻ ഉള്ളിൽ പൂജിച്ചിന്നോളം മണ്ണിൽ തന്നെ എൻ ലക്ഷ്യം നേടാമെന്നോർത്തു ഭോഗവസ്തുക്കൾ മാത്രം നിത്യമെന്നോതി ആത്മജീവിതം പാടെ വിസ്മരിച്ചു ഞാൻ തമസിൽ സുഖം തേടി മനസ്സിൽ അകം ശൂന്യം അലിവിൽ സ്വരം കേൾക്കാൻ തിരിഞ്ഞു വചനമാർഗേ അനുതാപക്കണ്ണീർ വീട്ടി കരയുമ്പോൾ ഈശോവം എന്നിൽ എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി തന്നിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണു നീ വന്നു ഇനി ഭീതിയില്ല നാഥ വാഴ്ത്തുന്നു നിന്റെ നാമം ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വച്ചുണർത്തി